കിളി പായും നാടൻ ചാരായം ഇശിക്ക് മാവിന്നരി വേണം ന്യായം പറയണം ബോധം പോണ പോക്കിൽ ചാച്ചിക്കു രാഗം പോലും തന്നെ വരും ദാനം പാടാനാളും വരും വാളെടുത്തിടും വാളുവച്ചിടും കണ്ണാരം കൊത്തുന്ന കയ്യില്ല ചങ്ങാതം വിശുക്കോ വിശുക്കോ ചങ്ങാതി പോ നാച്ചിക്കോ നാച്ചിക്കോ സന്താപം പോയി വിശുക്കോ വിശുക്കോ ഇന്നിപ്പോൾ ബോധം പോയി ചങ്ങാതി പോ നാച്ചിക്കോ നാച്ചിക്കോ സന്താപം